74 ദശകം. ഉച്ചയ്ക്കാ മധുരാപുരത്തിലവിടുന്നെത്തി, പുറത്തുള്ളതാ മുത്യാനത്തിൽ വിരുന്നശിച്ചു, നഗരം കാണാൻ സുൽസംഘവും നീയും രാജപഥത്തിലെത്തി, വളരെ കാലം കൊതിച്ചു ജനം കാണാൻ നിന്നെ, അവർക്കെഴും വലിയ ദാംഭാഗ്യം നയിക്കുന്നിതോ. രാഗം സൗഭഗവും ഭവൽപദസമം ചേരുന്ന നമ്രാംഗിമാർ വന്നെത്തിയത് പയോധരദ്യുതിയുടും ലോലക്കടക്കണ്ണൊടും. പക്ഷോകാരിണിമാർ പരം മൃദുലമാം മന്ദസ്മിത പ്രൗഢിതൻ നൈർമല്യത്തൊടും, വാർമുട്ടിക്കു സമമാം ഏറെക്കലാപത്തൊടും. കൺകോണിൽ കളിയാലവർക്കു ഭഗവാനെ കീ മഹത്താം സുഖം. സാശ്ചര്യം ജനരാശിവാണു രജകൻ തന്നാടയർത്ഥിച്ചു നീ, എന്തീ രാജപടത്തിനോ കൊതി നിനക്കെന്നോതുമാ മൂർഖനെ കൊന്നാൻ നീ കരതാരിനാൽ പരമവൻ പ്രാപിച്ചു പുണ്യസ്ഥലം. നിൻ വേഷത്തിനു വേണ്ട വസ്ത്രമൊരുവൻ നൽകി പടം നെയ്യുവോൻ വൈകുണ്ഠസ്ഥിതനായവൻ. സുകൃതമി ജീവനു ചൊല്ലാവതോ പൂച്ചണ്ടാൽ പുതുമാലയാൽ സ്മൃതികളാൽ പൂജിച്ച പുണ്യോത്തമൻ. മാലാകാരനു ഭക്തിതൻ മഹിമയും ശ്രീയും കൊടുത്താൻ ഭവാൻ. തണ്ടാർ നേർമിഴി കൂരിതൻ പരിമളം താവും കുറിക്കൂട്ടിനാലുണ്ടായി, രാഗമവൾക്കു ചിത്തതളിരിൽ പാദം പണിഞ്ഞിടുവാൻ. ഉള്ളിൽ തിങ്ങിനൊരാർജവം തനുവിനും ചേർക്കാൻ കരത്താരിനാൽ മെല്ലെയൊന്നു നിവർത്തു മേനി തരുണീരത്നം വിളങ്ങീ പരം. പാപം തെല്ലു കുറഞ്ഞതാം ജനഗണം പൂജിച്ചു, മാല്യങ്ങളാൽ താമ്പൂലാദികൾ നൽകിയും കഴിവഴം മട്ടിൽ ഭവാനെത്തതാ. നിന്നില്ലന്നു കുറച്ചു പൂക്കളുമെടുത്താ രാജമാർഗത്തിൽ ഞാൻ നിന്നെ കൂപ്പി, എനിക്കു ദുഃഖമതിനാലുണ്ടായിടുന്നു വിഭോ. എന്നാൽ പോയി വരട്ടെ എന്നവളയും വിട്ടാൻ സരാഗം ഭവൽ പൊന്നിൻ മേനിയെ നോക്കിനാളകലയും പ്രാപിച്ചു നീ ഗോപുരം. ആഘോഷിച്ചു മനം തുടിച്ചു ജനതയ്ക്കെല്ലാം ചുരന്നൂപരം മാതാവിൻമുല, നിന്റെ കീർത്തി അകതാരേറിപ്പുറപ്പെട്ടപോൽ ഏറുന്ന ഉത്സവമേറിടം നഗരിയിൽ പ്രാപിച്ചു. വില്ലിൻ സ്ഥലം മാധുര്യം പുരുശോഭയാൽ പരിജനം ദൂരത്തുപോയി ആരുടൻ. മാലാഭൂഷിത ചാപമാരുമരുതെന്നോതുന്നതിൻ മുമ്പുതാൻ ചേലേറുന്ന വിധം കുലച്ചു കുതുകത്തോടെ മുറിച്ചു അൻപവാൻ. നാളെ കംസവധത്തിനുള്ള പടഹം പോലെ മുറിച്ചുള്ളൊരിച്ചാപത്തിൽ ധ്വനി കൊണ്ടു വാനില ജനം കോരിത്തരിച്ചാരുടൻ. കംസന്നും വിറപൂണ്ടു വില്ലുമുറിയാൽ തല്ലിക്കൊലപ്പെട്ടതാം രക്ഷാപൂരുഷ മൃത്യുനാഥം അതിനെ പാരംഗനപ്പിക്കയാൽ. സാധുക്കൾക്കു സുഖം ലഭിച്ചു ഭയമാ ദുഷ്ടർക്കുമേറി, തദാ വൈകുന്നേരമണഞ്ഞു നീ യുവവനം ശ്രീ കണ്ടു കണ്ണഞ്ചിനാൽ. ശ്രീദാമാവിനോടോതിരാധിക വെടിഞ്ഞുള്ളൊരു ദുഃഖങ്ങളാമോദം താൻ അവതാരകാര്യമതിനാൽ വാദേശ രക്ഷിക്കമേ.